കല്യാണവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിക്തസൂക്തി ആദ്യകാരം വരരുചിം ഭാഷ്യകാരം പരഞ്ജലിം പാണിനീ സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. ഗ്രഹിജ്യ വൈ വേതി വഷ്ടി വിചതി വൃച്ഛതി പൃച്ഛതി ഭൃജ്യതി നാം ഇതിച്ച സൂത്രം മുമ്പ് പലതവണയും വന്നിട്ടുണ്ട്, നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഇപ്പോഴാണ്. ഗ്രഹ ഉപാദാനെ ജ്യാവയോഹാനോ വേഞ്ഞ തന്തുന്നവനെ വെധു താടനെ വശുക്കാന്തു ഓ വൃച്ഛി ഛേദനേ പൃച്ഛ നീപ്സായ ഓ ബ്രിജ് ശുദ്ധം. ഇത്രയും ധാതുക്കൾ അതിൽ വൈ അവിടെ വേഞ്ഞോ വൈ എന്നൊരു സൂത്രം പ്രവർത്തിക്കും. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ പ്രയോഗിക്കുന്ന ധാതുക്കളാണ്. ബാക്കിയെല്ലാം വരും, കൃതന്ധത്തിലൊക്കെ ഈ സൂത്രം കൊണ്ടൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് ഇതൊന്നും വിട്ടുകളയാൻ പാടില്ല. വ്യധ് ശപ്പ് തിപ്പ്, ആ അതെ അങ്ങോട്ട് ഞാൻ വരുന്നു. ശപ്പ് വന്നിട്ടില്ലേ പിന്നെ ബാക്കി വരത്തുള്ളൂ. അപ്പൊ എന്ത് വരുന്നു? ദിവാദിപ്യസ്യൻ വരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആണ്, നല്ലത്. അപ്പൊ എനിക്ക് ജോലി കുറയും. വേധ് ശ ചിത്ത് സർവധാതുവും അഭിത്ത് ഞീത്ത്. അപ്പൊ ഈ സൂത്രം പ്രവർത്തിച്ചിട്ട് എന്ത് പറയും? സമ്പ്രസാരണം. അപ്പൊ വേധ് എന്ന് പറയുന്നതിന് ഏതിനാ സമ്പ്രസാരണം വരുന്നത്? വകാരത്തിന് വന്നാൽ എന്താ പറയുന്നത്? അതുകൊണ്ട് സമ്പ്രസാരണ സമ്പ്രസാരണം ജ്ഞാപകമാണ്. ആദ്യം ഏതിനു വരും സമ്പ്രസാരണം? പരത്തിന്. അതുകൊണ്ടിവിടെ യകാരത്തിന് സമ്പ്രസാരണം. സമ്പ്രസാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രം വരുന്നു. ഓരോ രൂപം അപ്പൊ എന്തായി? വി ഇനി വകാരത്തിന് സമ്പ്രസാരണം പ്രാപ്തമാകുമ്പോ ഇന്ന സമ്പ്രസാരണ സമ്പ്രസാരണം വി ദ്യ തി. അപ്പൊ എല്ലായിടത്തും വി ദ്യ ധ്യാസ്യന്നിന്റെ വിദ്യതി വിദ്യത വിദ്യന്തി വിദ്യസി വിദ്യത വിദ്യത വിദ്യാണ് വിദ്യാവ വിദ്യാണ്. അവിടെ വിശേഷിച്ചൊന്നുമില്ല, പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. വേധ് ലിട്ട് വേധ് വേധ് ലിട്ട് ലിത്വം വരുന്നു. വേധ് വേധ് ലിട്ടെന്ന് ഇരിക്കുമ്പോൾ സൂത്രം വരുന്നു. ലിട്ട് അഭ്യാസ വേഷ ഉത്തരവെല്ലാം റെഡിയാണ്, അങ്ങനെ വേണം. റെഡിമെയ്ഡ് ഉത്തരങ്ങൾ. ഇപ്പൊ അഭ്യാസത്തിന് സമ്പ്രസാരണം വന്ന അവിടെ എന്തുവരും? അഭ്യാസ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാ ബി പരത്തിലിരിക്കുന്നത് ലട്ടി അഭ്യാസസ്യ ഉപേക്ഷെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അഭ്യാസം വന്നിട്ടായിരിക്കും സമ്പ്രസാരണം. ഈ വ്യഥ കണ്ടാണ്ട് എന്തുവരുന്നു? അതുപോയ വിവ്യാഥ എന്ന് പറയുന്നു. അടുത്ത് വ്യഥ അതുസ്, അവിടെ എന്തുവരുന്നു? ഗ്രഹിജ്യ വൈവതി വഷ്ടി പിടിച്ചതി ഭൃജ്ജതീനാം നിധിച്ച. അത് സമ്പ്രസാരണം വന്ന് സമ്പ്രസാരണം അശാപൂർവം വന്ന് ഇപ്പൊ എന്തായി രൂപം? ഇനി ദത്വം വരും. അതിനും ഒന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് സമ്പ്രസാരണം? തദാശ്രയിച്ച കാര്യം ബലവത്. നിങ്ങളെ കുറിച്ചുള്ള എന്റെ ധാരണയൊക്കെ വളരെ മാറി വരികയാണ്. പഴയ ധാരണയൊക്കെ പോയി. എന്തുവരുന്നു? വിധ എന്നുവെച്ചാൽ നല്ല ധാരണയാണ്, മോശമുണ്ട്. പഴയ ധാരണ അത്ര നല്ലതായിരുന്നില്ല. ഇപ്പൊ മാറി ഉള്ള അതൊന്നും കേൾക്കാൻ തയ്യാറില്ലാത്ത പോയി. ഇപ്പൊ മാറി വരും. ഇപ്പൊ നിങ്ങളുടെ കഴിവിൽ എനിക്കും വിശ്വാസമുണ്ട്. പണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കും വിശ്വാസമുണ്ട്, എനിക്കും വിശ്വാസമുണ്ട്. ഇതാ വ്യത്യാസം. അടുത്ത് ധല്ല് വരുമ്പോ ദത്വം വന്നു, വേദ് വേദ് ലിട്ട്യഭ്യാസസ്യ ഉപേക്ഷം വന്നു. ധാന്തത്തിൽ ഏതൊക്കെയാണ്? പ്രതിക്ഷത ബുധുബന്ധു എതിരുസിദ്ധ്യ. അപ്പൊ അവിടെ ഇത് വന്നോ? ഇല്ല, വെധു വന്നു. ഇത്രയും സ്പീഡിന്ന് പറയുന്നു, എനിക്ക് സംശയമുണ്ട്. വന്നു അനിട്ടായി വ്യധ അജന്തു അകാരവാൻവായ കാസ്യനട്ട് എട്ട് വന്നു. എട്ട് വരാത്ത പക്ഷത്തിൽ വിരിക്കുന്നു. വി വ്യധ ധ അത്രയും പഴയത് പോലെയാണ്. വിരിക്കും. എന്തുവരുന്നു? ജഷസ്തദോർധോധ. പിന്നെ ഇങ്ങനെ പോയാൽ കുറിച്ച് അധികം താമസിക്കാതെ നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകും. അത് സംശയമില്ല. അല്ല, അങ്ങനെ വേണം. വ്യദ്ധ അടുത്തെന്ത് വരുന്നു? വിവിധ അതുസ്, വിവിധ അതുഹു, വിവിധ വിവിധ. അടുത്ത് വിവ്യാധ വിവിധ. അടുത്ത് വിവിധിവ വിവിധിവ. അപ്പൊ അങ്ങനെയാണ് ലിട്ടിന്റെ രൂപങ്ങൾ. അന്നിട്ട് ധാതു ആയതുകൊണ്ട് ലൊട്ടിൽ വരുമ്പോ വ്യധ് എന്ന് വരുന്നു. ഋഷു ധൂത ജനാഞ്ജസി വേദ അടുത്ത് വ്യധ് സ്യതി വന്നു വരുന്നു പേരില് വ്യസ്യതി അടുത്ത് വിദ്യതി എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ അവിദ്യ വിധിലെങ്കിലും വരുമ്പോ വിദ്യേ അവിടെ എന്താ വിശേഷിച്ച് വരുന്നത് ഗുണം ദുഃഖകുറവലി വിദ്യേത് വിദ്യേതാം വിദ്യേഹു വിദ്യേഹ് വിദ്യേതം ആശയങ്ങളിൽ വരുമ്പോ ആവ്യാധസിച്ചെന്ന് പറയുന്നിടത്തെ സൂത്രം വരുന്നു വധപ്രജാനന്ദസ്യ അവ്യാത് പിന്നീട് എന്ത് വരുന്നു ധസ് എന്നിരിക്കുന്നിടത്ത് അപ്പൊ എന്തുവരുന്നു അവ്യാധസ് താം എന്തുവരുന്നു ജലോജലി അവ്യാധ് താം എന്നിടത്ത് ജശസ്തുതോ ധോത ജലാഞ്ജസ്വ്യാധാം മുമ്പൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് ശരിക്കെല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. അപ്പം ഞാനങ്ങ് നോക്കാറില്ല, എനിക്ക് ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളെ തെറ്റിക്കില്ല. ഞാൻ നോക്കിയില്ലെങ്കിലോ കുഴപ്പമില്ല, ഞാനിപ്പോൾ കുറച്ച് അലസനായിരിക്കുക നിങ്ങൾ കാരണം. അപ്പോൾ കറക്റ്റായി എല്ലാം പറഞ്ഞില്ലേ? അപ്പോൾ അവ്യാസീത് അവ്യാധാം ഏ അവിടെ എന്ത് വരുന്നു? എന്താ വരുന്നു? ഖരിജ മാത്രമേ ഉള്ളൂ, വേറൊന്നും വരാനില്ല. ഖരിജ അവ്യാത് സു ഇടയ്ക്കിരുന്ന് സകാരം എന്ത് ചെയ്തു? ഏ അതവിടെ തന്നെ ഉണ്ട്. അവ്യാത് സു അവ്യാത് സീദ് അവ്യാധാം അവ്യാസുഹു അവ്യാസി അവ്യാധം അവ്യാധ അവ്യാസം അവിടെ എന്താ വന്നത്? ഖരിച്ച അവ്യാസ്വ എന്നിടത്ത് എന്ത് വന്നു? ഒന്നും വന്നില്ലേ? എന്താ വന്നു? ഖരിച സകാരം പരത്തി വന്നു കഴിഞ്ഞാൽ ഖരിച തന്നെ വരും. കണ്ണടച്ചുകൊണ്ട് പറയാം ഇവിടെന്താ സമ്പ്രസാരണം വരാത്ത? കിട്ടും കിട്ടും ഒന്നുമില്ല. അപ്പൊ എന്തുവരുന്നു? അടുത്ത് വരുന്നത് പുഷപുഷ്ടീ ഗുണം വരുന്നില്ല, എന്തുകൊണ്ട്? പുഷ്യതി പുഷ് പുഷ് ലിട്ടില് അലാശേഷം ഒന്ന് പൂ പുഷ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പുപ്പോഷ പുപ്പുഷത്തുഹു പുപുഷുഹു പുഷ് സേട്ടാന്നിട്ടാ ഏതൊക്കെയാണ് ശാന്തത്തിൽ ഏകാദശ അതറിഞ്ഞിരിക്കണം. എന്നും ഇത് ആവശ്യം വരും. പ്രതന്ധത്തിൽ പോയാൽ ഇത് കൂടിയേ ചെയ്തു. അതുകൊണ്ട് ക്രമേണയാണെങ്കിലും ഏകാദശ പറഞ്ഞു പറഞ്ഞു ഉറപ്പിക്കണം. എന്നാ നല്ലതാ. അപ്പോ എന്ത് വരുന്നു? പുപോഷിത നിത്യമായി വരുമോ വികല്പമായിട്ട് വരുമോ? എന്തുകൊണ്ട്? ആ ജന്തു അകാരവാൻവായ താസ്യനിട്ട് രണ്ടുമല്ല. പുപോഷ അടുത്ത് പുപുഷിമ അത് സിമ്പിളാണ്. അടുത്ത് പുഷിത്ത എന്തുവരുന്നു? പോഷ്ത എന്നൊരിടത്ത് എന്താ വരുന്നു? എന്നിടത്ത് എന്ത് വരുന്നു? ഷഡോക്കാസി പരത്തിൽ സകാരത്തിന് ലെറ്ററിയാമെങ്കിൽ പിന്നെ ലൊട്ടിൽ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. പുഷ്യതു പുഷ്യത പുഷ്യതാം പുഷ്യന്തു പുഷ്യ പുഷ്യത പുഷ്യതാം പുഷ്യ പുഷ്യാം പുഷ്യ പുഷ്യ പുഷ്യ ഷാവളോ ലങ്ങിൽ വരുമ്പോ ആ പുഷ്യ അപുഷ്യ അടുത്ത് വിത്തലിങ്ങിൽ വരുമ്പോ പുഷ്യ പിന്നെ പുഷ്യേതാം പുഷ്യേഹു പുഷ്യേഹേ പുഷ്യേതം പുഷ്യേ പുഷ്യം പുഷ്യ പുഷ്യ ആശിലിങ്ങിൽ വരുമ്പോ പുഷ് പുഷ്യാത് ലുങ്ങിലേ സൂത്രം വരുന്നു എന്നറിയാം. ഏതാണ്? പരസ്മൃതേഷു അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം. ആ പൂഷ എന്താണ് എന്റെ പിടുത്തി പറയുന്നത്? ശേഖരൻ വർണ്ണ പുഷാദേ അതവിടെ പറഞ്ഞു. ശന്മികർണ പുഷാദേ ശന്മികർണ പുഷാദേ വിദാദേ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ആ പുഷ് ആ അപുഷത് അപുഷൻ അടുത്ത് അപുഷ്യ ഗുണം വന്നു ഗുണം വരില്ല ആ ഗുണം വന്നിട്ട് അപോഷ്യ അപോഷ്യതാം അപോഷ്യത് അവിടെ എന്ത് വരുന്നു? ആ ഷത്വം അപോക്ഷ്യത് അപോക്ഷ്യതാം അപോക്ഷ്യൻ അപോക്ഷ്യം അപോക്ഷ്യത അപോക്ഷ്യം അപോക്ഷ്യാത അപോക്ഷ്യാമ ഇതുപോലെ തന്നെ തുഷ് തുഷ്ടവും ലിട്ടിൽ വരുമ്പം തോഷം തുഷ്ടം തുതോഷ തുതുഷതുഹു തുതുഷുഹു തുതോഷ തുതുഷിവ ലിട്ടിൽ വരുമ്പോ തോഷ്ട തുഷ്യത തുഷ്യതാ ദൃശ്യതാം തുഷ്യന്തു തുഷ്യ തുഷ്യതാ തുഷ്യതം തുഷ്യത്തെ തുഷ്യാൻ തുഷ്യാവ തുഷ്യാമ അതുഷ അതുഷ്യത് അതുഷ്യതാം അതുഷ്യ അതുഷ്യ അതുഷ്യാവ അതുഷ്യാമ തുഷ്യേത് തുഷ്യേതാം തുഷ്യേത് തുഷ്യേതാം തുഷ്യേയുഃ തുഷ്യേഹേ തുഷ്യേതം തുഷ്യേത് തുഷ്യേയം തുഷ്യേവ തുഷ്യേമ തുഷ്യാത് തുഷ്യാത് തുഷ്യാഃ തുഷ്യാസ്തം തുഷ്യാസ്ത തുഷ്യാതം തുഷ്യാസ്ത തുഷ്യാത്മ അതുഷാദി വരുന്നുണ്ട് അതുഷത് അതുഷതാം ഷിധ് സംസിദ്ധവും ധത്വദേ ശാസ്താവുന്നു സിദ്ധ് ഇതൊക്കെ ധാരാളം പ്രയോഗിക്കുന്ന ആണ് സിദ്ധ്യതി ലിട്ടിൽ വരുമ്പോ സി രണ്ടാമത്തെ സകാരത്തിന് എന്ത് വരും ഷത്വം വരും സിഷേധ എന്തുകൊണ്ട് ധാത്വാദേശാസ്ഥ ഒന്നാണ് ആദേശത്തിന് ഷത്വം വന്നിട്ട് സിഷേധ സുഷിദ്ധതുഹു സുഷിദുഹു ആ സുഷേധിത സുഷിദ്ധതുഹു ദാന്തത്തില് സിദ്ധു വരുന്നുണ്ടോ ുംരുന്നു അനിട്ട് കൊന്തൂരും അജന്തമില്ല അകാരവാണില്ല അജന്തമില്ല അകാരവാണില്ല കൊന്തൂരും സുഷേധിത സുഷിദ്ധതു സുഷിത സുഷേധ സുഷിദിവ ലിട്ടിൽ വരുമ്പോ സേദ്ധ ഏ സൂത്രം വന്നത് സതി എന്നോടത്ത് എന്ത് വരും കരിച്ച സേച്ഛതി ധാരാളം പ്രയോഗത്തി വരുന്നതാണ് സേച്ഛതി ശ്രദ്ധിക്കും ഭക്ഷ്യത്തിലൊക്കെ ധാരാളം വരുന്നു സിദ്ധ്യതു വിദ്യല്ലെങ്കില് ഉഷാദി ദ്വിതാദി ഋതഃ പരസ്മയുതേഷു പുഷാദി പുഷാദി വരുമ്പോ എന്തുവരും അതിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ ഭൈമീന് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഇല്ല അങ്ങ് വരുമ്പോ എന്ത് വരുന്നു അങ്ങ് വരുമ്പോ അസിദ്ധത് ഇത്താവുമ്പോ പിന്നെ ഗുണം വിധിക്കുക ഏതെങ്കിലും സൂത്രം ഉണ്ടോ പിന്നെ എന്ത് വരുന്നു അസിദ്ധ്യത് ക്രുദ്ധാതു ഇതുപോലെ ക്രുദ്ധ് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ക്രുദ്ധ്യതി ക്രുദ്ധ്യത ക്രുദ്ധ്യന്തി ക്രുദ്ധ്യസി ക്രുദ്ധ്യത ക്രുദ്ധ്യത ക്രുദ്ധ്യാണ് ക്രുദ്ധ്യാവഹ. എട്ടിന് വരുമ്പോഴോ ക്രുതു ക്രുതു അഭ്യാസത്തില് കോസ്റ്റു ഫലാശേഷം ചു ചുക്രോധ ചുക്രുധതു ക്രുധു എന്ന് പറയുന്നു സേട്ടോനട്ടോ. ഏതൊക്കെയാണ് ക്രുതാണാദ്യം വന്ന്. അപ്പോ നിത്യമായിട്ട് വന്നിട്ട് എന്തുവരും? ചുക്രോധിത ചുക്രുധതുഹു ചുക്രുധ ചുക്രോധ ചുക്രുധിവ ചുക്രുധിവ ചുക്രുധിമ ലുട്ടിൽ വരുമ്പോ ക്രോധത എന്തുവരുന്നു? ക്രോധ സതി എന്നിരിക്കുന്നിടത്ത് ക്രോധ്യതി ലോട്ടിൽ വരുമ്പം നകാരമാണോ? അട്ടില് വരുന്നില്ല, കൂല് വരുന്നില്ല, പൂല് വരുന്നില്ല. ഉദ്യാനി അക്രുധത് ഉഷാദി അക്രുധതാം അക്രുധൻ അക്രുധം അക്രോധ്യം അക്രോധ്യത അക്രോധ്യം അക്രോധ്യാവ അക്രോധ്യാമ. അടുത്ത വിധിയിൽ തന്നെ വരുന്നത് ശുഷി ശോഷണേ ശോഷിക്കുക. എങ്ങനെ വരുന്നു? ശുഷ്യതി ശുഷ്യന്തി ശുശോഷ ശുഷിതതുഹു ശുഷിതുഹു ശാന്തത്തിൽ അന്നിട്ട് ഏതൊക്കെയാണ്? കൃഷു തിഷു തുഷ് ദിഷ് പുഷ്യ പിഷ് വിഷ് തിഷ് ശുഷ്. എന്തുവരുന്നു? അന്നിട്ട് ശുശോഷിത ശുഷതുഹു ഈ അനിട്ടിന്റെ എല്ലാം പറയുമ്പോ ശിഷ്യ എന്നാക്കുന്ന എന്തിനാ? ശിഷ എന്ന് പറഞ്ഞാ പോലെ അല്ല, അത് യാ കാണിക്കുന്ന ദിവാദി എന്ന് കാണിക്ക. ഈ ധാതുവിനെ പലയിടത്തും വരും. ദിവാദി വന്നു കഴിഞ്ഞാലേ എന്ത് വരും? അനിട്ടാവത്തുള്ളൂ. അതിനാണ് യാ കാണിക്കുന്നത്. ക്രുദ്ധ്യ അവിടെയാണത് കണ്ടത്. ദിവാദി എന്ന് കാണിക്കാം, കാരണം ദ്വാദിയിലും വരും. അവിടെ അനിട്ടാവത്തില്ല. അപ്പൊ അവസാനത്തെ ധാതു ഏതാണെന്നനുസരിച്ച് ബഹുവചനം കൊടുക്കും. അതിൽ അങ്ങനെ കൊടുക്കുന്നു. ബഹുവചനമല്ല, ബഹുവചനത്തിൽ യാ വരുന്നത്. യാ വരുന്നു. അടുത്ത് ശുശോഷിത ശുഷതുഹു ശുശുഷ ശുശോഷ ശിശുഷിവ ശിശു. അടുത്ത് ശോഷ താന്നിരിക്കുന്നിടത്ത് എന്താണ്? ശോഷ് സതി എന്നുള്ളത് ഷഡോ കാസി ഷത്തും ശോക്ഷ്യതി അടുത്ത് അങ്ങനെ അശുഷത് അശുഷതാം അശുഷ്യത് അശുഷത് വന്നിരിക്കുന്നു. അടുത്ത് വരുന്നത് നശ അദർശനേ. നോ ന വന്നിട്ട് എന്തുവരും? നശ്യ നശ്യതി അലാദിശേഷ നശന്നിരിക്കുന്നിട്ട് എന്ത് വരുന്നു? അധോപത്തായ നനാശ. നശ് എന്ന് പറയുന്നത് സംയോഗമില്ല, അകാരമുണ്ട്, അതുകൊണ്ട് എന്ത് വരുന്നു? നശ്യം നശന്നോടത്ത് എന്ത് വരും? അദ്ദേഹം മധ്യനാദേശാദിയിലടി അഭ്യാസം ലോപിച്ച് നശിലകാരത്തിന് ഏറ്റവും നേശതുഹു നമാശ നേശതുഹു നശ് ശാന്തത്തിന്റെ അനട്ട് ഏതൊക്കെയാണ്? കുറിച്ച് ദംസ് അതിൽ നശ് വന്നില്ലേ? നശ് വന്നില്ല, ഉറപ്പാണോ? ഒന്നില്ല. എന്നാലും ഇത് അതിനിട്ടാകും. രഥാദിഭ്യസ്റ്റ അടുത്ത സൂത്രം രഥ് നശ തൃപ് ദൃപ് ദ്രുഹ് മുഹ് ഷ്ണുഹ് ഷ്ണിഹ് ഷ്ണുഹ് ഉദ്ഗ്രണ് ഷ്ണിഹ് പ്രീതു മുഹ് വൈജിത്യ ദ്രുദ്രോയ് ദ്രുപതൃപ്തോ ദ്രുപതൃപ്തോ നശ നാശ രഥ് ശുദ്ധവും. ഇത്രയും ധാതുക്കളിൽ നിന്ന് വലാദ്യാർദ്ധാതുകസ്യ സേട്ട് വലാദ്യാർദ്ധാതുകത്തിന് വേട്ട്. ഇപ്പൊ ഇട്ട് വന്നാൽ ഏ സൂത്രം പ്രവർത്തിക്കും? ഇട്ട് വന്നാൽ ഇട്ട് വന്നാൽ പ്രവർത്തിക്കുന്ന സൂത്രം ദരിജ നശ്യ നശിട്ട് ദല്ലെന്നിരുന്നു ഏത്തു അഭ്യാസം വരുമ്പോ അഭ്യാസം വരുമ്പോ അഭ്യാസം വെച്ച് നേശിട്ട് നേശിദ്ധ. പക്ഷെ ഇട്ട് വികല്പമാണ്, വരാത്ത വർഷത്തിന് എങ്ങനെയിരിക്കുന്നു? നശ് പരത്തിലെന്തിരിക്കുന്നു? ദല്ലെന്നിരിക്കും വരുന്നു. അടുത്ത സൂത്രം മസ്ജി നശോർ ജലി നുംസ്യാദ് ശുദ്ധവും. നശ് ആദർശന് ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ്. നും വരുമ്പോ എന്ത് വരുന്നു? നാശ്. നും വന്ന എങ്ങനെ വരും? മിതച്ചോ അങ്ങനെയായിരിക്കും. ദുത്വം വരുന്നു. ഹലാദിശേഷം വരുമ്പോ എന്ത് വരുന്നു? എന്ത് വരുന്നു? അതുകൊണ്ട് ശകാരത്തിന് ഷകാരം വരുന്നു, പരത്തിന് എന്തിരിക്കുന്നു, ധായിരിക്കുമ്പോ എന്ത് വരുന്നു, ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ പരത്തിന് എന്ത് വരും, ഢാ വരും. പിന്നെ എന്ത് വരുന്നു, പൂർവത്തിലിരിക്കുന്ന നഗാരത്തിന് നശ്ച അപദാന്തസ്യ ഝലി അനുസ്വാരം വന്നെന്തായി, ഷകാരഷ്ടുത്വം വന്നത്, ഷകാരം ഹ്രസ്വബ്രച്ച ഷത്വം വന്നത്, പൂർവത്തിലനുസ്വാരം നുമ്മനുസ്വാരം വന്നു. അപ്പൊ നനംഷ്ഠ നേശദുഹു നേശ നനാശ നനശ അവിടെ എന്തോരും നേശിവ നേശുവ എന്തോരും വിട്ട്, ഇവിടെ എന്താ പറഞ്ഞത്, രഥാദിപ്യസ വലാദ്യ ആർദാസ്യ ബേട്ട് നേശിവ നേശ്വ നേശിമ നേശ്മ. അടുത്ത് എല്ലായിടത്തും ഓർത്തോണം, വീട്ടെല്ലായിടത്തും വികല്പമായിട്ട് ഇട്ട് വരും. ഇട്ട് വരുന്ന പക്ഷത്തിൽ നശ ഇട്ട് നശിത്ത നശിതാരോ നശിതാര നശിതാസ്. മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. മലയാളികൾ നാശം പിടിച്ചത് നാശിച്ച് അല്ല, എപ്പോഴും സ്വയം പറയുന്ന വാക്കാണ്. ഇതിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഇത്ര പേർക്കറിയാം. നശിത നശ് ത അവിടെ എന്തോരും ആദ്യം എന്തോരും ഇട്ട് വരാത്ത വർഷം നശിനശോർ ജലി നുമ്മന്ന് എന്തോരുന്നു എന്തുവരുന്നു തകാരം വന്നു. അപ്പോ നുമ്മൻ എന്തുവരുന്നു അനുസ്വാരം. നമിഷ്ഠ നമിഷ്ഠാരോ നമിഷ്ഠാര നമിഷ്ഠാസി നമിഷ്ഠാസ്ഥ നമിഷ്ഠാസ്ഥ നമിഷ്ഠാസി നമിഷ്ഠാസ്ഥ. ഇടട്ടിലും ഇട്ട് വരുന്നു നശ് ഇട്ട് സ നശിനെന്തുവരും നും. അതെല്ലായിടത്തും വരും. എന്തുകൊണ്ട് ഇട്ടല്ല ഇട്ട് വരുന്നതല്ല അല്ലാത്തത്. ഇട്ട് വരുമ്പോൾ നശ് ഇട്ട് സ നാ സി സകാരത്തിൽ ഷത്തുമെന്നു നശിഷ്യതി നശിഷ്യതോ നശിഷ്യന്തി നശിഷ്യസി നശിഷ്യതോ നുമ്മ ചെല്ലുള്ളപ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇട്ട് വരാത്ത വർഷത്തിൽ നശ്യ നുമ്മന്നപ്പോ സകാരത്തിലും പരത്തിൽ സായിരിക്കുമ്പോ എന്തുവരും ഷഡോ കസി വരുന്നു. പരത്തിൽ സകാരത്തിന് കകാരത്തിന്റെ പൂർവ്വത്തിൽ നിന്ന് ഇരിക്കുന്ന നഗാരത്തിന് എന്ത് വന്നായിരുന്നു സൂത്രം? പക്ഷെ കകാരം പരത്തിയിരിക്കുന്നോണ്ട് എന്തോരും അനുസ്വാരസ്യ ഈ പരസവർണം വരുമ്പോ എന്തോരും നകാരം വരും. നങ്ക്ഷ്യതി നങ്ക്ഷ്യത നങ്ക്ഷ്യന്തി നങ്ക്ഷ്യസി അടുത്ത് അനുസ്വാരമാണ് കൊടുത്തത്. എവിടെ നകാരം സെപ്പറേറ്റ് ആയിരുന്നു പരസവർണം വരുമ്പോ നകാരത്തിന് നകാരന്റെ വർണ്ണം നകാരം വരും. നകാരം എന്ന് പറയുന്നത് എന്താണ്? ങ്ങകാരം എന്ന് പറയുന്നത് അനുനാസികമല്ലേ. ഞമ്മങ്ങാസികാച്ച അനുനാസികമാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അനുനാസിച്ചെന്നും കൊടുക്കേണ്ട കാര്യമില്ല. അനുസ്വാരം അനുനാസികം വേണ്ട അനുസ്വാരം വേണ്ട. അനുസ്വാരം പോയല്ലോ അനുസ്വാരത്തിന്റെ സ്ഥാനത്താണ് എന്ത് വന്നത്? അത് എന്ത് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നകാരത്തിന് ശേഷം ഒരു കുത്ത് കൊടുക്കണം, അത് മേളിക്കേറി പോയത് അല്ലേ. ങ എന്നുള്ളതിൽ ഒരു കുത്തിടുങ്ങ എന്ന് എഴുതുന്നിടത്ത് അതുണ്ടാ? അത് തന്നെ ഇല്ലേ. ആ രൂപചന്ദ്രികയിലില്ലെങ്കിൽ അതൊരു ഭയങ്കര അബദ്ധമാണ്. ഞാൻ വിചാരിച്ച് നകാരത്തിന് മേൽ ഒരു കുത്ത് അധികമായി കൊടുത്തുന്നു. ഇത് നകാരമേ ഇല്ല, കുത്ത് മാത്രം, അതബദ്ധം. അത് കറക്റ്റ് ചെയ്യണം. അനുസ്വാരസ്യ പരസവർണ്ണ. ഇനി വേണമെങ്കിൽ വികല്പം കൊടുക്കാൻ എവിടെയാണ് വാ പദാന്തസ്യ വരെയാണെങ്കിൽ അതുകൂടെ വരൂ. ഇല്ല, അപ്പൊ പിന്നെ നക്ഷതി തന്നെ വരും. തെറ്റാണ് രൂപയെന്ന്. നക്ഷതി നക്ഷിത നക്ഷ്യന്തി നക്ഷ്യസി നക്ഷിത നക്ഷിത നക്ഷ്യാണ് നശ്യത്തി ആണെങ്കിൽ പിന്നെ ബാക്കി അറിയാനൊന്നുമില്ല. നശ്യത്തു നശ്യത നശ്യത നശ്യത നശ്യത നശ്യത അനശ്യത് പുഷാദി ആണ് ഇതുകൂടെ കൊണ്ട് തീരുകയാണ് പുഷാദി. അതുകൊണ്ട് ഇതെല്ലാത്തേക്ക് കൂടെ അത് ചേർത്തേക്കുക, പിന്നെ ചേർക്കരുത്. അനശത് അനുസത ധാതുപാഠത്തില് ഇപ്പൊ പുഷാദി ഇവിടെ കൊണ്ട് തീരുകയാണെങ്കിൽ അവിടെ ചേർത്തിരിക്കും. വൃത്ത് വൃത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. ഇനി പുഷാദി മുമ്പോട്ട് പോകരുത്, അവ്യയമാണ്, നിർത്തു എന്നാണ്. ഇവിടെ അത് കൊടുത്തിട്ടില്ല. ധാതുപാഠം നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഓരോ ഗണങ്ങളും തീരുന്നിടത്ത് വൃത്ത് എന്നെഴുതിയിരിക്കും. നിർത്തുക ഇവിടെ അവസാനിക്കുന്നു എന്നാണ്. പറഞ്ഞില്ലേ ആ ഇത് തന്നെ. അതിപ്പോ ലിട്ടർ നോക്കിയാൽ മതിയല്ലോ. അനശിഷ്യത ലിട്ടറിൽ എങ്ങനെ എങ്ങനെ? ആ ഇട്ട് വരുമ്പോ ഒരു രൂപം അന്ന ശിഷ്യത് അനശിഷ്യത അനശിഷ്യത അനശിഷ്യത ഇട്ട് വരാത്തപ്പോ അനക്ഷിത് അനക്ഷിത അങ്ങനെ അത് കഴിഞ്ഞു. പരസ്യമീപതം കഴിഞ്ഞു. ഇനി ആത്മീയതം അവിടെ തുടങ്ങാൻ പോകുന്നു. ഷൂ പ്രാണിപ്രസവേ സൂയത. ഇത് പക്ഷേ സാറിന് അപ്രാപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മയാധിഷ്ഠേണ പ്രകൃതി സൂയത എന്നിടത്ത് പ്രാ പൂർവത്തിൽ ചേർക്കാതെ ഉപയോഗിക്കും. പക്ഷെ സാധാരണഗതിയിൽ പ്രസവം എന്നൊക്കെ ഉള്ളടത്ത് പ്രപൂർവമായിട്ടാണ് ചേർക്കുന്നത്. പ്രസൂയത എന്നാണ്. സൂയത്തെ സൂയത്തെ സൂയത്തെ സൂയന്തേ സൂയസേ സൂയേ സൂയഭേ സൂയേ സൂയാമഹേ. ലിട്ടിൽ വരുമ്പോ അഭ്യാസത്തില് ഹർസും സു പലതില് എന്ത് വരുന്നു? വങ് എണ്ണു വരത്തില്ലേ? ആ ഈ ഉണ്ടെങ്കിലല്ലേ എണ്ണു വരത്തുള്ളൂ. അങ്ങനെ ബാധിക്കുന്ന എങ്ങനെ? ഇത് ഓങ്ങല്ലേ വരുന്നത്? സുഷുവേ സുഷുവേ ഏരണീകാച്ചും അസമ്യ പൂർവസ്യ ദൂരം ചോദിച്ചു. ഇഗോണിച്ചല്ല ഏരണീകാച്ചും അസമ്യ പൂർവസ്യ സുഷുവേ സുഷുവാതേ അവിടെ എല്ലാം പൊങ്ങി വരുന്നു. വേളപ്പോണു സൂധാതു ചേട്ടോ അനട്ടോ ആ സ്വരതി സൂതി സൂയതി ധൂന്യൂതിതോവ വികൽപ്പായിട്ടിട്ട് വരും. പക്ഷേ വന്നാലും ക്രാദ്യൂലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിത്യമായിട്ട് എന്തുവരും എട്ട് വരും. അപ്പൊ എങ്ങനെ വരും? സുഷുവിഷേ സുഷുവാധേ സുഷുവിദ്വേ സുഷുവിദ്വേ. എന്തുകൊണ്ട്? വിഭാഷയിട്ട വകാരത്തിന്റെ പരത്തിൽ ധകാരം വന്നതുകൊണ്ട് സുഷുവിദ്വേ സുഷുവേ സുഷുയോഹേ സുഷുമഹേ. അപ്പൊ ഇവിടെ ക്രാദിനിയ പ്രകാരം വികല്പമായിട്ട് അല്ല ലിട്ടില് നിത്യമായിട്ടിട്ട് വന്നെങ്കിലും ബാക്കിയുള്ളിടത്തെല്ലാം എന്തോരും വലാദ്യാർദാദികളെല്ലാം സ്വരതി സൂതി സൂയതി ധൂന്യൂതിതോവ. എന്താണ് അതിന്റെ പ്രതി? സ്വരത്യാദേർ ഊതിത വലാദേർ ആർദാദികസ്യ. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും പഠിക്കാത്തവർക്ക് പഠിക്കാനൊരു പ്രചോദനം ഉണ്ടാവണം. വൃത്തി ഓരോ സമയം ഈ പുസ്തകം ഇങ്ങനെ മറിച്ചു നോക്കി കണ്ടുപിടിക്കുക ഒരു വലിയ ജോലിയാണ്. അതിനും നല്ല ജോലിയാണ് ഇതങ്ങ് പഠിച്ചു വയ്ക്കുക കഴിയുമെങ്കിൽ. അപ്പോ വികല്പമായിട്ടിട്ട് വരുമ്പോ പിന്നെ എളുപ്പമാണ്. സു ഇട്ട് ഗുണം അവാദേശം സവിത ഇട്ട് വരാത്ത പക്ഷം സോ താ സോതാരോ സോതാരോ സോതാസിയ. എന്താ പറയുന്നു? സോതാ സോതാസേ. ഇതെല്ലാം പരസ്മിതമാണ് പറയുന്നത്. നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നെ കൂടെ വഴി തെറ്റിക്കുകയാണ്. ഇതിന്നാണോ സവിത എന്നുള്ള ഇതുണ്ടായത്? സിദ്ധാന്തത്തിൽ സവിത ഉണ്ടായത് ഇന്നാണോ? സവിത സിദ്ധാന്തത്തിലുണ്ടായത് ഇന്നാണോ? ഏതില്? എവിടെ വന്നു? സവിതാവിനെ വന്ദിക്കുന്ന സവിത സൂര്യൻ ശബ്ദം. സവിത എന്ന് പറഞ്ഞ ശബ്ദം. അപ്പോ ത്രിജന്തം വരാം, താന്തം വരാം, ഇതുപോലെ തന്നെ ലുട്ട് വരാം, എല്ലാം ഇന്ന് വരാം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്നോ ധാതു ഇത് തന്നെയാണ്. ഊകാരാന്തമായ സൃഷ്ടി എന്നുള്ള അടുത്ത സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെ ഉള്ള അടുത്ത് വരാം. എല്ലാത്തിനും സൃഷ്ടിക്കുന്ന സവിതാവല്ലേ. സോത അടുത്ത് ലട്ടില് വിട്ട് വരുമ്പോൾ സവിഷ്യ സവിഷ്യ തേ സവിഷ്യതേ സവിഷ്യന്തി സവിഷ്യസേ സവിഷ്യതേ സവിഷ്യേ സോഷ്യതേ സോഷ്യസേ സോഷ്യതേ സോഷ്യ. നോട്ടിൽ വരുമ്പോ സുയതാം സുയതാം സുയേതാം സുയന്താം സുയസ്വ സുയേതാം സുയധ്വം സൂയൈ സുയാവഹൈ സുയാ. കാരണം ഇവിടെ ഭൂവാദിയിൽ വന്നതുപോലെ തന്നെ വിശേഷിച്ചൊന്നും വരുന്നില്ല. അവസാനം എല്ലാവരും പോലെ തന്നെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് രൂപസിദ്ധിയുടെ ആവശ്യമല്ല. അങ്ങനെ വരുമ്പോൾ ആ സൂയ ത അസൂയത അസൂയേതാം അസൂയന്ത അസൂയഥ അസൂയഥ അസൂയർഥ അസൂയ വഹി അസൂയ വിധിലിങ്ങനെ വരുമ്പം എന്ത് വരുന്നു? സിയുട്ട് സുട്ട് താവെന്ന് സകാരങ്ങളെല്ലാം പോയി സൂയ ഗുണം വന്ന് ഈ സുയേത സുയേയാതാം സുയേരൻ സുയേധ സുയേയാതാം സുയേദ്ധം ആശ്ചര്യങ്ങളിൽ വരുമ്പോൾ രണ്ട് രൂപം വരെ ഇട്ട് വരുന്നതും ഒട്ട് വരാതെ ഇട്ട് വരുമ്പോൾ സുയിട്ട് സുട്ടുത്ത ഗുണം വരുമോ? ഗുണം വരുമോ? എന്തുകൊണ്ടില്ല? എങ്ങനെ ഗിത്തായി? സ്വിച്ചെങ്ങനെ ഗിത്താവും? ആ വെറുതെ അപവാദം പറയരുത്. നല്ലൊരു ഗുണം വരുന്ന സ്ഥലമാണ്. ഗുണമില്ല എന്ന് പറയരുത്. ഗുണം വരുന്നു, അപാദേശം വരുന്നു. സവിശിഷ്ട സീട്ട് സുട്ട് എല്ലായിടത്തും ഷത്വം വന്നു കഴിഞ്ഞാൽ എന്താ വരും? സവിശിഷ്ട. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഗുണം വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തകാരത്തിന് ഒന്നേ കിത്ത് വരണം. കിത്ത് വരണമെങ്കിൽ സൂത്രം കിതാശേഷി വരണം. അതേതിനാ വിധിക്കുന്നത്? വ്യാസട്ടൻ. അപ്പൊ അത് പ്രധാനം വരത്തില്ല. പിന്നെ ഇത്ത് വരണമെങ്കിൽ എന്ത് വേണം? സർവതാതകം അഭിത്ത്, അതുകൂടെ വരുമോ? എന്തുകൊണ്ട്? അർദ്ധാതു അപ്പം പിന്നെ എന്തോരും സമീപാത് ഹലോ ജലാദി ലിംഗ് ആണോ ഇവിടെ? സമീപാത് ഹലകപ്പരവും ജലാദി ലിംഗുണ്ടോ അവിടെ? ഇട്ട് വരുമ്പോ ഉണ്ടോ? ഇല്ല. ഇനി അതിന്റെ ബാക്കിയൂടെ വേണം. ജലാദി ലിംഗ് ആത്മനേപദ പര സിച്ച കിതസ്ഥ എവിടെ തങ്ങി ആത്മനേപദത്തിൽ. അപ്പൊ ഇവിടെ എട്ട് വന്നു, ഗുണം വന്നു, അവാദേശം വന്നു. ഇവിടെ എവിടെ ജലാദി വരുന്നത്? ജലാദി വരുമോ എട്ട് വരുമ്പോ? ജലാദി വരുമ്പോ എട്ട് വരത്തില്ല. അപ്പൊ എങ്ങനെ വരുന്നു? സവിശിഷ്ട സവിശീയാസ്താം സവിശീരൻ സവിശിഷ്ട സവിശീയാസ്താം സവിശീ സവിശീയ സവിശീവഹി സവിശീമഹി. ഇട്ട് വരാത്ത വർഷത്തില് ഇവിടെ എന്താണ്? ഇക് സമീപമായ ഹല്ലുണ്ടാ? ഏത് ധാതു എന്താണ്? സു. ഇക് സമീപമായ ഹല്ലുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് പ്രവർത്തിക്കാത്ത. ഇപ്പൊ എന്തോരും സുവിന് ഗുണം വന്ന് സോ ശിഷ്ട ഇട്ട് വരുന്നില്ല. സോശിഷ്ട സോഷിയാസാം സോഷീരൻ സോശിഷ്ട സോഷിയാസ് സോഷി അടുത്ത് ലുങ് വരുമ്പോ ആ എന്ത് വരുന്നു? സു ആ സു സിച്ച് ഇട്ട് വരുന്ന വർഷം ആ സു സിച്ച് താ. അപ്പോ ആ സു സിച്ച് താ. അപ്പൊ ഇവിടെ സുവിന് ഗുണം വന്നു പരത്തില് എട്ടുള്ള വർഷം. ഗുണം എങ്ങനെ വരുന്നു? ഗുണം സൂത്രം സർവ ഗുണം വന്ന് അപാദേശം വന്നു ആ സവ് ഇട്ട് സിച്ച് ത അസവിഷ്ട അസവിഷ് ആ താം അസവിഷ് അത അസവിഷ്ട അസവി അസവി ധ്വം അസവി ധ്വം അസവിഷി അസവിഷ്മഹി അസവിഷ്മഹി ഇവിടെ രണ്ട് രൂപം വരും. ആശ്വരില്ലെങ്കിൽ ധ്വമ്മിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആശ്വരില്ലെങ്കിൽ ആ രണ്ട് രൂപം വരും. സാവി ശ്രീധ്വം അല്ലേ, അത് ഇട്ട് ഫിച്ചിന്റെതാണ്. എട്ട് ഫിച്ചോടെ ഇട്ടാണ് അപ്പോ അംഗത്തിന്റെ ഭാഗം രണ്ടെണ്ണം വരും. ഇട്ടുള്ള പക്ഷത്തിൽ രണ്ട് രൂപ വരും. ഇനി ഇട്ടില്ലാത്തോണ്ടല്ലോ അങ്ങനെ സോ ഗുണം വന്നില്ലേ. ആശയില്ലെങ്കിൽ ആ വരൂ. ആ സോഷീഷ്ടസോഷീയാസ്താം സോഷിഷ്ട സോഷീയാധ സോ സോ ധാതു അത്രയേ ഉള്ളൂ, ബാക്കി ഷീധ്വം. അപ്പോ ഗുണഷിദ്ധം നിങ്ങളാ തോങ്കാത്ത വരുമോ? അത് എണ്ണന്തമായ അംഗമില്ലേ, പരത്തിലിരിക്കുകയല്ലേ. ഒന്നും സോഷിഡ്വം ഒറ്റരും. ഇന്നിങ്ങനെ എട്ട് വരുന്നത് പറഞ്ഞു, ഇനി എട്ട് വരാത്തത് ആ സോ സ് ത. അതൊന്നു വരുന്നു, സോ ഗുണം വരുന്നു. അസോഷ്ഠ അസോഷാദാം അസോഷത അസോഷ്ഠ അസോഷാദാം അസോ ധ്വം അസോഷി അസോഷി അസോഷി. ഇതെങ്കിലെങ്ങനെ വരുന്നു രണ്ട് രൂപങ്ങൾ. ആ ഗുണം അത് അസ അസവി അസവിഷ്യത അസവിഷ്യതാം അസവിഷ്യന്ത അസവിഷ്യതാഹ അസവിഷ്യതാം അസവിഷ്യതും അസവിഷ്യേ. ഇട്ട് വരാത്ത പക്ഷത്തിൽ അസോ ശ്യത അസോഷ്യതാം അസോഷ്യന്ത അസോഷ്യതാഹ അസോഷ്യതാം അസോഷ്യതും അസോഷ്യേ അസോഷ്യാവഹി അസോഷ്യാമ. ശാന്തി ഓം ശ്രീ ഗുരു.